ദേഹാഭിമാനം എന്ന് പറയുന്ന ഒരു വിഷയം, അത് ആത്മീയതയ്ക്ക് വിരുദ്ധമാണ്. ദേഹാഭിമാനം, ദേഹമല്ല, ഏത് ജീവിതത്തിനായാലും ദേഹം വേണം, ദേഹമില്ലാതെ എങ്ങനെ ജീവിക്കും, അതിനെ അവഗണിക്കാനൊന്നും പറ്റത്തില്ല. ദേഹാഭിമാനം രണ്ടും രണ്ടാണ്, ദേഹത്തിൽ അഭിമാനിക്കുക അത് ആത്മീയതയ്ക്ക് വിരുദ്ധമായ കാര്യമാണ്, ആത്മബോധത്തിന് വിരുദ്ധമാണ്. അപ്പോൾ ആ ദേഹാഭിമാനത്തെ ഉപേക്ഷിക്കുക, അതിനെ ത്യജിക്കുക, അതിന് പാടില്ല എന്നൊക്കെ പറയുന്നത് വേറെ, ദേഹം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് വേറെ, രണ്ട് രണ്ടാണ്. ദേഹം നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ കൂടെ ഉള്ളതാണ് ദേഹം, അത് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റും, അത് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ലല്ലോ. ദേഹാഭിമാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, ഞാനെന്ന ഭാവം. ദേഹാഭിമാനം എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ഞാനെന്നുള്ള ഒരു അഹങ്കാരം. ഈ അഹങ്കാരം നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പം അത് നമുക്ക് പലതരത്തിലും ദോഷം ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ആ ദോഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ദേഹാഭിമാനത്തെ ഇല്ലാതാക്കണം. അപ്പോ ദേഹത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു, കാരണം ഇത് നശിക്കുന്നതാണ്, നാറുന്നതാണ്, നിത്യമല്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒരു കാരണം ദേഹാഭിമാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി എന്നാണ് പറഞ്ഞത്. ഉപേക്ഷിക്കേണ്ടത് ദേഹത്തെ അല്ല, ദേഹാഭിമാനത്തെയാണ്. ദേഹം എപ്പോഴും മനുഷ്യൻ സംരക്ഷിക്കേണ്ട ഒന്നാണ്, മനുഷ്യൻ എപ്പോഴും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് ഒരു അസുഖം വരുമ്പോൾ മരുന്ന് കഴിക്കുന്നതും, ദേഹത്തിന് ആവശ്യമുള്ള അന്നം വസ്ത്രം എല്ലാം കൊടുക്കുന്നതൊക്കെ എന്താ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ദേഹം സംരക്ഷിക്കേണ്ട എന്ന് ഒരു ആത്മീയ ശാസ്ത്രത്തിനും പറയത്തില്ല, പക്ഷെ ദേഹത്തിൽ അഭിമാനം പാടില്ല എന്ന് പറയും. രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം, അല്ല ദേഹത്തിന് പ്രസക്തിയില്ല എന്നൊന്നും പറഞ്ഞുകളരുത്. ദേഹത്തെ സംരക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ഒരു ജീവിതമില്ലല്ലോ, പിന്നെ ഇവിടെ ആത്മീയത. നമ്മൾ ദേഹത്തെ സംരക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ജീവിതമുണ്ടോ? പിന്നെ എങ്ങനെ ആത്മീയത വരുന്നത്? ജീവിതം ഉണ്ടെങ്കിലേ ആത്മീയതയുള്ളൂ. അതൊരു സംഭാഷണത്തിൽ ഒരാളോട് ഗുരു പറയുന്നുണ്ട്. ഒരാൾ വളരെ വെയിലത്ത് നടന്നു വരുമ്പോൾ ചോദിക്കുന്നു, എന്താണ് ഈ ദേഹമൊക്കെ അനിത്യമാണെന്ന് കരുതിയാണോ വെയിൽ കൊള്ളുന്നത്? നല്ല പല ജോലി തിരക്ക് കൊണ്ടാണ് അന്ന്, വേറെ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. അവൻ പറയുന്നു, ശരീരത്തെ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ചിന്ത കൊണ്ടൊന്നും ശരീരത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്, ശരീരത്തെ സംരക്ഷിക്കണം എന്നാ പറയുന്നു. ശരീരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നാ പറയുന്നു, അല്ല വേദാന്തം പറഞ്ഞിട്ട് ശരീരത്തെ ഉപേക്ഷിക്കരുതെന്നല്ല. അങ്ങനെ ഒരു ധാരണ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. എന്താണ് ശരീരത്തെ പീഡിപ്പിക്കുക, പട്ടിണി കിടക്കുക, ശരിക്ക് ആഹാരം കഴിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ശരീരത്തെ പീഡിപ്പിച്ചിട്ട് അതാണ് ആത്മീയത. ആരോ ഇത് പത്രത്തിൽ വായിച്ചാണ്? വെള്ളം മാത്രം കുടിച്ചാൽ ചത്തുപോകും. വെള്ളം മാത്രം കുടിച്ച് ജീവിക്കാൻ പറ്റില്ല. ശരീരത്തിന്, നമ്മുടെ ശരീരത്തിലെ ഈ കോശങ്ങളെല്ലാം പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നു. അത് വെള്ളത്തിൽ നിന്ന് പ്രോട്ടീൻ കിട്ടത്തില്ല, ഭക്ഷണം ചെന്നാലേ പ്രോട്ടീൻ ഉണ്ടാവും. എല്ലാം പ്രോട്ടീൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രോട്ടീൻ മാത്രമല്ല, അനേകം മൂലകങ്ങൾ കൊണ്ടാണ് പ്രധാനമായിരിക്കുന്ന പ്രോട്ടീനാണ് കോശങ്ങൾ. പിന്നെ വെള്ളം കുടിച്ചാൽ അങ്ങനെ ഇത് നശിച്ചു ചത്തുപോകും, നിലനിൽക്കില്ല. വെള്ളം കുടിച്ചെന്നും ആരും, വെള്ളം കുടിച്ച് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ഒന്നും ആർക്കും ജീവിക്കാൻ പറ്റില്ല. പിന്നെ അതൊക്കെ കുറച്ച് കൊണ്ടുവരാം, കുറെയൊക്കെ നിയന്ത്രിക്കാം, അതെല്ലാം സാധിക്കും. അതിപ്പോ നിങ്ങൾ കാട്ടി പോകുന്നു, ഭക്ഷണം കിട്ടാത്ത സാഹചര്യമാണ്, അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാത്തിനും ഒരു നിയന്ത്രണം വരും. കാരണം നമ്മുടെ ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായി വരുന്ന നിയന്ത്രണങ്ങളാണ്. അപ്പോൾ കാട്ടിലെ കിഴങ്ങുകളോ ഇലകളോ ഒക്കെ പറിച്ചു തിന്നേണ്ടി വരും. അതും തിന്നുന്ന എന്തുകൊണ്ടാണ്? തിന്നില്ലെങ്കിൽ ഈ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ കിട്ടിയില്ലെങ്കിൽ ഈ സെല്ലൊക്കെ നശിച്ചു ചത്തു. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ ഒന്നും ആർക്കും ജീവിക്കാൻ പറ്റും. കുറച്ച് ദിവസമൊക്കെ വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കുക, അത്രയേ ഉള്ളൂ. നിരാഹാര സത്യാഗ്രഹം കിടക്കുന്നു, അതിലൊക്കെ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട്. എന്നാൽ തന്നെ ശരീരം നിലനിൽക്കണമെങ്കിൽ ആഹാരം കഴിച്ചേ പറ്റും. പിന്നെ കഥകളിലൊക്കെ ഇങ്ങനെ കേൾക്കും, ഒന്നും കഴിക്കാതിരുന്നു എന്നൊക്കെ. അതൊക്കെ വെറുതെ ശരീരത്തിലുള്ള അഭിമാനം അത് ദോഷം ചെയ്യും, അത് മാറ്റണമെന്നാണ് പറഞ്ഞത്. ആത്മീയമായി ചിന്തിക്കുന്നവർക്ക് അഹങ്കാരം ഉണ്ടാക്കും, അഹങ്കാരം പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കും, മനസ്സമാധാനം നഷ്ടപ്പെടും, അതൊക്കെ പ്രശ്നമാണ്. വരും ആറുവിധം വികാരം എന്ന് പറയുന്നത് ശരീരത്തിന് വരും എന്ന് പറയുന്നത് കാണിക്കുന്നത് ശരീരം നശിച്ചു പോകുന്നതെന്നാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും ഇങ്ങനെ വികാരങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതൊരു പ്രാചീനമായ നിരീക്ഷണമാണ്. ആറ് തരത്തിലുള്ള വികാരങ്ങളെ കുറിച്ച് പറയും, വളരെ പ്രാചീനമാണ്. യാസ്കൻ നിരുത്തം എഴുതിയ ആളാണ്. എന്ന് വെച്ചാൽ ഇന്ന് ഭാഷയ്ക്ക് ഡിക്ഷണറി ഉണ്ടാകുന്ന പോലെ സംസ്കൃതത്തിൻ്റെ പ്രാചീനമായ ഡിക്ഷണറിയാണ് നിരുത്തം. അതെഴുതിയ ആളാണ് യാസ്കൻ. യാസ്കൻ്റെ കാലത്ത് തന്നെ അതിൽ തന്നെ ഈ ആറ് തരത്തിലുള്ള വികാരങ്ങളെ കുറിച്ച് പറയുന്നു. അതാണ് പ്രാചീന നിരീക്ഷണമെന്ന് പറയുന്നത്. പ്രപഞ്ചത്തെ നിരീക്ഷിച്ചിട്ട് പറയുന്നതാണ്, ഉണ്ടാവുന്നു നശിക്കുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് പലത് സംഭവിക്കുന്നു. ചുരുക്കം അതാണ്, ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാത്തിനും മാറ്റങ്ങൾ സംഭവിക്കുന്നു. ദർശനമാലയിൽ കർമ്മദർശനത്തിൽ പറയുന്നുണ്ട്, അസ്ഥി ജന്മർദ്ധി പരിണത്യപക്ഷേ വിനാശനം ഷഡ്ഭാവമിഹ യോയാദി സാനാന്യോ അവിക്രിയാത്മന. ഈ കാണുന്ന എല്ലാത്തിനും ആറ് തരത്തിലുള്ള വികാരം സംഭവിക്കുന്നുണ്ട്. ചിലതിലത് വളരെ പ്രകടമാണ്, ചിലതിലല്ല അത്ര സ്പഷ്ടമല്ല, വ്യത്യാസമേ ഉള്ളൂ. ആദ്യം പറയുന്ന അസ്ഥി ഉണ്ടായിരിക്കുക, ജന്മം, ഇതെല്ലാം പ്രകടമായിരിക്കുന്നത് വൃക്ഷത്തിലാണ്. ഒരു വിത്തിനെടുക്കുക, അത് അസ്ഥി ഉണ്ടായിരിക്കുന്നു. അവിടെ മുതൽ തുടങ്ങണം മനസ്സിലാക്കണമെങ്കിൽ. വിത്തുണ്ട്, പിന്നെ ജന്മം. ഒന്നാമത്തെ വികാര അസ്ഥി ഉണ്ടായിരിക്കുക, വിത്തുണ്ട്. രണ്ടാമത് ജന്മം, അതിൽ നിന്നൊരു മുള പൊട്ടുന്നു, അതാണ് ജന്മം, അതാണ് വൃക്ഷത്തിൻ്റെ ആരംഭം. വൃക്ഷത്തിൻ്റെ ആരംഭമാണ് മുള എന്ന് പറയുന്നത്. ഇപ്പൊ ജന്മം. മൂന്നാമത് പറയുന്നത് വൃദ്ധി, വളർച്ച. പിന്നെ അത് തളിര്, ഇലകൾ, ശിഖരങ്ങൾ ഇങ്ങനെ വളരുന്നു. വൃദ്ധി, പിന്നെ പരിണതി. പരിണതി എന്ന് വെച്ചാൽ മാറ്റം, പലതരത്തിലുള്ള മാറ്റങ്ങൾ അതിൽ സംഭവിക്കുന്നു. ആ വൃക്ഷത്തിൽ നമുക്ക് കാണാം മുറ്റി ഇലകളെല്ലാം കൊഴിഞ്ഞു പോകുന്നു, തളിരുള്ള ഇല വരുന്നു, ചില ശിഖരങ്ങൾ ഉണങ്ങിപ്പോകുന്നു, പുതിയത് ചില ഉണ്ടാവുന്നു, അതിൻ്റെ നിറത്തിന് രൂപത്തിന് അതിൻ്റെ ആകൃതിയൊക്കെ മാറ്റം വരുന്നു, അതാണ് പരിണതി വളർന്നു വരുന്നു. പിന്നെ വൃക്ഷത്തിൽ കാണുന്ന എന്താണ്? അപക്ഷയം. അതിനൊരു ആയുസ്സുണ്ട്, അത് ഉണങ്ങാറാകുമ്പോൾ എന്ത് ചെയ്യുന്നു? അക്ഷയിക്കുന്നു, അതിൻ്റെ ശിഖരങ്ങളെല്ലാം ഉണങ്ങുന്നു, പിന്നെ കിളിർക്കാതെ വരുന്നു, അപക്ഷയം. അങ്ങനെ ക്രമേണ വിനാശനം, ആ വൃക്ഷം നശിച്ച് മണ്ണിനോട് ചേരുന്നു. നമ്മളൊന്നും ചെയ്യണ്ട, പ്രകൃതിയിൽ തന്നെ സംഭവിക്കുന്നു. നമ്മളിത് കൈകടത്താതിരുന്നാൽ തന്നെ ഇത്രയൊക്കെ തന്നെ സംഭവിക്കുന്നു. അതിനിടയ്ക്ക് അതിൽ നിന്ന് പുഷ്പമുണ്ടായി, ഫലങ്ങളുണ്ടായി, പല കാര്യങ്ങളും സംഭവിച്ചു. പക്ഷെ സ്വാഭാവികമായും പ്രപഞ്ചത്തിലുള്ള നമ്മൾ വൃക്ഷത്തിൽ നേരിട്ട് കാണാം, നമ്മുടെ ശരീരത്തിലും കാണാം, നമ്മളിലും കാണാം. പക്ഷെ വൃക്ഷമാകുമ്പോൾ വളരെ സ്പഷ്ടമാണ്. വിത്തുണ്ടായിരിക്കുന്നു, മുളപൊട്ടുന്നു, ജന്മം, അസ്ഥി, ജന്മ, ഋതി, വളർച്ച, അതിൻ്റെ പരിണതി, മാറ്റങ്ങൾ, അപക്ഷയം, അതിൻ്റെ ക്ഷയം, ജീർണിക്കുക, നാശത്തിലേക്ക് പോവുക. പിന്നെ വിനാശനം, പൂർണ്ണമായി നശിച്ച് മണ്ണാകുക. ഇത് ഈ വൃക്ഷത്തിൽ എങ്ങനെ കാണുന്നു? പ്രപഞ്ചത്തിലുള്ള സർവ്വത്തിനും ഇതുണ്ട്. വൃക്ഷത്തിലത് വളരെ സ്പഷ്ടമാണ്, എല്ലായിടത്തും അത്രയും സ്പഷ്ടമല്ലെന്നേ ഉള്ളൂ. അപ്പോൾ പ്രപഞ്ചം ഇങ്ങനെ മാറുന്ന കണ്ടപ്പോഴാണ് മനുഷ്യൻ ചിന്തിച്ചത് ഇങ്ങനെ മാറാതെ ഒന്ന് വേണം. തന്നെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴും എന്താണ്? തനിക്കും ഇങ്ങനെ ഒരു ജന്മമുണ്ട്, താനും നശിക്കുന്നു, അപ്പോൾ തന്നിൽ മാറാതെ ഒന്ന് വേണം. അതാണ് ഇവിടെ പറഞ്ഞ അറിവ്. എന്ന് വെച്ചാൽ ആത്മാവെന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉണ്ടായി നശിക്കുന്ന അറിവല്ല, ആത്മാവാകുന്ന അറിവ്. ആത്മാവാണെന്ന് പറഞ്ഞാൽ നിത്യമാണെന്നൊരു ധാരണ നമ്മുടെ ഉള്ളിൽ വരും. അറിവെന്ന് പറഞ്ഞാൽ അതും നശിച്ചു പോകുന്നതാണ്. അപ്പോ ശരീരം ഇതുപോലെ ഷഡ്ഭാവവികാരം, ആറ് ഭാവവികാരം എന്ന് വെച്ചാൽ വസ്തുക്കളുടെ വികാരം, ആറ് പദാർത്ഥങ്ങളുടെ വികാരം സംഭവിക്കുന്നു. അത് ശരീരത്തിലാണെങ്കിൽ ആത്മാവിൽ അത് സംഭവിക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഉണ്ടായി നശിക്കാത്ത ഒന്നും മനുഷ്യന് പരിചയമില്ല, എല്ലാം ഉണ്ടാകുന്നു, നശിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ഭാവവികാരങ്ങളില്ലാത്ത ഒന്നും തന്നെ ഇല്ല. അതിലാദ്യത്തെ അസ്ഥി എന്ന് പറയുന്ന കാര്യം മാത്രമാണ് കുറച്ച് വിശദീകരിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അസ്ഥി എന്ന് വെച്ചാൽ ഉണ്ടായിരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. അത് ആത്മാവിനുണ്ടല്ലോ, ആത്മാവ് അസ്ഥി ഉള്ളതാണ്, എന്നും ഉള്ളതാണ്. എന്നാൽ ഭൗതിക വസ്തുക്കളിലും എന്തുണ്ട്? അസ്ഥി. അതുകൊണ്ട് അപ്പോൾ ഈ അസ്ഥി എന്ന് പറയുന്നത് ഈ ആറ് വികാരങ്ങളിലും തുടരുന്ന ഒരു കാര്യമാണ്. ഉണ്ടാകുക, അത് ജനിക്കുക, അതും ഒരു അതിൻ്റെ അസ്തിത്വമാണ്. നാശം വരെയുള്ള എല്ലാം അസ്തിത്വമാണ്. അതിലെല്ലാം എന്താണ്? അങ്ങനെ ഒന്ന് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് അസ്ഥി ആദ്യം പറയുന്നത്. എന്നാലും അതെന്ത് ചെയ്യുന്നു? ഉണ്ടായി നശിക്കുകയും ചെയ്യുന്നു. ഉത്പത്തിയിൽ നാശം വരെ നമ്മൾ അസ്തിത്വം അനുഭവിക്കുന്നുണ്ട്. നമ്മൾ നാശത്തെക്കുറിച്ചും പറയുന്നത് എന്താണ്? നാശമുണ്ട്, അതിന് അതുകൊണ്ടാണ് ആദ്യം അസ്ഥി. അല്ലെങ്കിൽ ജന്മം മുതൽ പറഞ്ഞാൽ മതി, അഞ്ച് വികാരങ്ങളെ പറഞ്ഞാൽ മതി. ജനിക്കുക, വളരുക, മാറുക, ക്ഷയിക്കുക, നശിക്കുക, ഒന്ന് കൂട്ടിച്ചേർത്ത് അസ്ഥി. ഈ അസ്ഥി കൂട്ടിച്ചേർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഴയ ഒരു ചിന്താഗതിയിൽ ഒരു വസ്തു ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് ഉണ്ട് എന്നാണ്. ഉണ്ടായതിന് ശേഷമല്ല, ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടത്. ഇങ്ങനെ ഈ മുള പൊട്ടി വരുന്നു വൃക്ഷം, അപ്പോഴാണ് അത് ജനിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ അത് ജനിക്കുന്നതിന് മുമ്പ് ആ വൃക്ഷം എന്ന് പറയുന്നത് വിത്തിന്റെ രൂപത്തിലിരിക്കുകയാണ്. അസ്തിത്വം, വൃക്ഷത്തിന്റെ അസ്തിത്വം വിത്തിലുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ആദ്യം അസ്ഥിയെ പറയുന്നത്. അതിനാണ് സത് കാര്യവാദം എന്ന് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ വൃക്ഷം. സത്തെന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്ഷം ഉണ്ടാകുന്നതിന് മുമ്പ് വിത്തിൽ അത് ഉണ്ടായിരുന്നു എന്നാണ്. അതിനുണ്ട് സത്കാര്യവാദം എന്ന് പറയുന്നു. അസത്കാര്യവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് വിത്തിൽ ഇല്ലായിരുന്നു എന്ന് പറയുന്നതാണ് അസത്കാര്യവാദം. സത്കാര്യവാദം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് അതിന്റെ കാരണത്തിൽ ഉണ്ടായിരുന്നു. വൃക്ഷം ഉണ്ടാകുന്നതിന് മുമ്പ് ആ വിത്തിൽ വൃക്ഷം ഉണ്ടായിരുന്നു. ഇതാണ് സത്കാര്യവാദം. ഇല്ലെന്ന് പറഞ്ഞാൽ അസത്കാര്യം എന്ന് പറഞ്ഞാൽ ആ വൃക്ഷം ഉണ്ടാകുന്നതിന് മുമ്പ് വിത്തിൽ ഉണ്ടായിരുന്നില്ല. പൊതുവെ എല്ലാവരും സ്വീകരിച്ചിരുന്നത് സത്കാര്യവാദമാണ്. ആസ്തികന്മാരെല്ലാം സ്വീകരിച്ചു പൊതുവെ വിചാരിച്ച എല്ലാവരും അങ്ങനെ സ്വീകരിച്ചില്ല. പൊതുവെ പറയണം, അതിന്റെ പ്രധാന ആൾക്കാർ സംഖ്യന്മാരാണ്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് കാരണത്തിൽ അത് കാരണരൂപത്തിലിരുന്നു, കാര്യരൂപത്തിലല്ലേ ഉള്ളു. വൃക്ഷം വിത്തിലുണ്ടെങ്കിൽ ചോദിക്കും എന്താ പിന്നെ എന്താ വിത്തിൽ വൃക്ഷത്തെ കാണാത്തത്? അത് വൃക്ഷരൂപത്തിലല്ല ഇരുന്ന്, കാരണരൂപത്തിൽ ഇരുന്നു. കാരണ രൂപത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പ്രകടമാകാതെ ഇരുന്നു. ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അത് ഉണ്ടാകുന്നതെന്ന് ചോദ്യം വരും. വിത്തിൽ വൃക്ഷം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഉണ്ടാകുന്നത്? നേരത്തെ ഉണ്ടല്ലോ പറയുന്നു. അങ്ങനെയല്ല, മണ്ണ്, വെളിച്ചം, വായു, വളം ഇതെല്ലാം കൂടെ ചേരുമ്പോൾ വിത്തിൽ നിന്നത് പ്രകടമാകുകയാണ്. അതാണ് ജനിക്കുക എന്ന് പറഞ്ഞാൽ വെറും പ്രകടഭാവമാണ്, പ്രകടമാകുന്നു. അപ്പൊ മുമ്പ് കാരണരൂപത്തിൽ ഉണ്ടായിരുന്നാലും അത് പ്രകടമാകണമെങ്കിൽ മറ്റു പല സാഹചര്യങ്ങളും ഒരുമിച്ച് വരണം. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും ഒരുമിച്ച് വരുമ്പോൾ, ഒരു വിത്ത് മുളയ്ക്കുന്നതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുമിച്ച് വരുമ്പോൾ ആ വിത്തിൽ നിന്ന് വൃക്ഷം പ്രകടമാകുന്നു എന്ന് പറയുന്നതാണ് സത്കാര്യവാദം. ഇതാണ് സംഖ്യന്മാരുടെ സത്കാര്യം. അത് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അത് പ്രകടമാകുന്നതിനുള്ള നിമിത്തങ്ങളെല്ലാം വരണം, എന്നാൽ അത് പ്രകടമാകും. ഇല്ലെങ്കിൽ അത് പ്രകടമാകത്തില്ല. ഇതൊന്നും സാഹചര്യങ്ങൾ ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ വിത്തെടുത്ത് പത്തായത്തി വെച്ചിരുന്നാൽ അത് അവിടെ ഇരുന്ന് നശിച്ചു പോകത്തേ ഉള്ളൂ. ഒരിക്കലും അതിൽ നിന്ന് ചെടി ഉണ്ടാകത്തില്ല. ഇതാണ് സത്കാര്യവാദം. അതുകൊണ്ടാണ് അതിലൂടെ അതി ചേർക്കുന്ന അസ്ഥി ആദ്യം പറയുന്നത് കൊണ്ടാണ്. മുമ്പുണ്ടായിരുന്നാലേ പിന്നെ ജന്മമുള്ളൂ. അതാണ് അസ്ഥി ജന്മം അടുത്ത് പറയുന്നത്. അപ്പൊ ഈ മുമ്പ് അങ്ങനെ ഇരിക്കുക പിന്നെ ഉണ്ടാകുക, അപ്പോ പിന്നീട് ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു വികാരമാണെങ്കിൽ മുമ്പ് ഇരിക്കുക എന്ന് പറയുന്ന ഒരു വികാരമാണ്. അതിൻ്റെ തന്നെ അങ്ങനെ ഒരവസ്ഥയിലിരിക്കുകയാണ്, അപ്രകടമായ ഒരവസ്ഥയിലിരിക്കുക. അതുകൊണ്ടാണ് അതിനെയും വികാരം എന്ന് പറയുന്നത്. കാരണരൂപത്തിൽ ഇരിക്കുക, അതും അതിൻ്റെ ഒരു രൂപമാണ്, ഒരു വികാരാവസ്ഥയാണത്. അതുകൊണ്ട് ആ കാരണരൂപത്തിലുള്ള ആ ഇരിക്കൽ ഇരിപ്പ് അതിനെയും വികാരമെന്നാണ് പറയുന്നത്, ഭാവവികാരം. പിന്നെ ആ വൃക്ഷം നശിച്ചു പോയി, ആ വൃക്ഷത്തിൽ നിന്നൊരു ബീജമുണ്ടായി വിത്ത്. വീണ്ടും ആ വിത്തിൽ എന്ത് ചെയ്യും? വൃക്ഷം ഇരിക്കും. എങ്ങനെ? കാരണരൂപത്തിരിക്കും. താഴികുടത്തിൽ എന്ത് ചെയ്യുന്നു? താഴികുടത്തിലോ താഴെ കൊടുത്തു വയ്ക്കൂ. ഉണ്ടോ? ഓരോരുത്തും ഓരോ ഭ്രാന്തന്മാരോരോന്നും ചെയ്യും. അതിൻ്റെ നിറച്ച് വെച്ചാൽ അതിൽ നിന്ന് കിളിർത്ത് വരത്തില്ല, വെള്ളമൊക്കെ വീണിട്ട് അതിൽ നിന്ന് കിളിർത്ത് വരുമല്ലോ. അത് പൂജയുടെ ഭാഗമായിട്ട് അതൊക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ താഴികുടത്തി വയ്ക്കുമെന്ന് വെച്ചാൽ അതും ചിലരങ്ങനെ എന്തൊക്കെ ചെയ്യുന്നത്, ഈ ചെയ്യുന്നത് എന്തെങ്കിലും കാണും. ഒന്ന് പറയുന്നു, അതുകൊണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഇത്തരം ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും യാതൊരു അധിഷ്ഠാനം യാതൊരു അടിസ്ഥാനമില്ല. ഓരോരോ ആൾക്കാർക്ക് ഓരോന്ന് മനസ്സിൽ തോന്നുന്ന രീതിയിൽ ഓരോന്ന് ചെയ്യും, മനസ്സിലായ ഓരോന്നും ഓരോ രീതിയിൽ ചെയ്യും. എന്നിട്ട് പറയും ഇത് ഞങ്ങളുടെ സമ്പ്രദായമാണെന്ന് പറയും. അതിനതില്ലാതെ പ്രത്യേകിച്ച് ഒരു കണക്കും കാര്യങ്ങളും പ്രത്യേകിച്ച് നിയമങ്ങളും യാതൊന്നുമില്ല. അതിങ്ങനെ ഓരോരുത്തർക്ക് അവർ ഓരോ വെളിപാട് ഓരോരുത്തർക്ക് തോന്നി ഓരോന്നെങ്കിലും ചെയ്യും. അപ്പോഴും തോന്നി ചെയ്യുന്നു, അല്ല അതിനകത്തൊന്നും വേറെ ഒരു അടിസ്ഥാനപരമായിട്ടൊന്നുമില്ല. പറയും ഇപ്പോൾ തന്ത്ര സമുച്ചയത്തിലൊക്കെ ഓരോന്ന് എഴുതിയിരിക്കും. തന്ത്ര സമുച്ചയത്തിൽ എഴുതിയിരിക്കുന്ന വെച്ചാൽ ഒരാളുടെ തോന്നൽ അങ്ങനെ എഴുതി വെച്ച് അത് ബാക്കിയുള്ളവർ അത് ചെയ്യണമെന്നൊന്നുമില്ല. പരശുരാമകല്പത്തിൽ വേറൊന്നും എഴുതിയിരിക്കും, അത് അവരുടെ തോന്നൽ അവരെഴുതി വെച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പല ഗ്രന്ഥങ്ങളിൽ പലതും ഇതിനെയൊക്കെ സംബന്ധിച്ച് പലതും എഴുതി വെച്ചേക്കും. അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് എന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെയൊക്കെ മൊത്തത്തിൽ ഇതിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ആൾക്കാരെ വരട്ടുക എന്നുള്ളത്. ഇവരെന്തൊക്കെ ചെയ്യുന്നു, ഇവരെന്താ ചെയ്യുന്നതെന്നുള്ളത് കണ്ടോന്നിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെ കുറിച്ച് ഒരു പിടിയും കിട്ടത്തില്ല. അപ്പോൾ അവർ വിചാരിക്കും ഇതിനകത്ത് എന്തോ ഭയങ്കര സംഭവമുണ്ട് എന്ന് കാണുന്നവരെന്ത് ചെയ്യും വിചാരിക്കും. ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടി എന്നുള്ളതല്ല, ഇതിനകത്ത് വേറെ യാതൊരു കഴമ്പും. അത് ഇവര് ഇവിടെ ഇങ്ങനെ ഒന്ന് ചെയ്യും. വടക്കേന്ത്യയിൽ പോയാൽ ഇതൊന്നുമല്ല ചെയ്യുന്നു. വടക്കേന്ത്യയിലേക്ക് ചെന്ന് ചെയ്യുന്ന അവിടെ വേറെ വിചിത്രമായ കാര്യങ്ങളാണ്. ഇനി ആദിവാസികളുടെ അടിയിൽ ചെന്ന് അവർ ചെയ്യുന്ന വേറെയാണ്. ഇനി അങ്ങ് വടക്കൻ, വടക്ക്, പടിഞ്ഞാറ്, വടക്ക്, കിഴക്ക്, തെക്ക് എല്ലായിടത്തും വേറെ വേറെ രീതികളാണ്. ഇതിനൊന്നും ഒരു ഐകരൂപ്യയില്ല. ഒരേ രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള എന്തെങ്കിലും ഒരു പുസ്തകമോ ഒരു രീതിയോ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും, ഓരോരുത്തരും ഓരോ രീതിയിൽ ഓരോ സ്ഥലത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ അതൊക്കെ ഓരോരുത്തർക്ക് തോന്നുകയും ചെയ്യും. ചെയ്തിട്ട് ആൾക്കാരൊക്കെ ഇതെന്തോ ഒരു എന്തോ ഭയങ്കര സംഭവമാണ് ചെയ്യുന്നതെന്ന് ആൾക്കാരിൽ ഒരു ധാരണ ഉണ്ടാക്കുക. ഇത് കഴിഞ്ഞ് ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടല്ലേ ഇതൊക്കെ ഒഴിവായിട്ട് ഗുരുദേവൻ ഒരു കല്ലെടുത്ത് ഒരു കല്ലിൽ വെച്ചത്. എന്തായാലും ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. വിശ്വാസമുണ്ടെങ്കിൽ ശരി, അത് മാറ്റാനും പറ്റില്ല. എന്നാൽ പിന്നെ ഇങ്ങനെ ഇരിക്കട്ടെ, ഈ കുറേ കാടും പടലും ഒക്കെ കളഞ്ഞതുകൊണ്ടാണ്. ശാരദാ പ്രതിഷേധത്തിൽ മുഹൂർത്തം നോക്കിയിട്ടല്ല, ഗുരുവിന് തോന്നിയപ്പോൾ എടുത്തു വെച്ച്. ഇതൊക്കെ അസംബന്ധമൊന്നും ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തു. എന്നാലും ഇന്നും തന്ത്രിമാർ ഇതൊക്കെ കാണിച്ചാണ് ആൾക്കാരെ പറ്റിക്കുന്നത്. ഒരു ഉപജീവനം എന്നുള്ളതിലേക്ക് വേണമെങ്കിൽ ചെയ്തോട്ടെ, ജനങ്ങളുണ്ടല്ലോ ഒരുപാട് ബോധമില്ലാത്തവർ, നടന്നോട്ടെ. എന്നെ കൊണ്ടത് പറയിക്കാതിരുന്നാൽ മതി. അല്ല, ഇതിനകത്ത് വേറെ ഒരു കാര്യമില്ല. ഈ ചെയ്യുന്നത് അതെന്തൊക്കെയോ ചെയ്യുന്നത്, ജലാധിവാസം മറ്റതും മറിച്ചതെന്നൊക്കെ പറഞ്ഞ് കുറേ പൂജകളും കാര്യങ്ങളും ഏഴ് ദിവസത്തെ പൂജ, ഇത് ഇതൊക്കെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടാണ്. ഏഴ് ദിവസം കൊണ്ട് ചെയ്യോ ശരി, അല്ല ഇനി പതിനൊന്ന് ദിവസം കൊണ്ട് വേണോ, പതിനാറ് ദിവസം കൊണ്ട് വേണോ, ഇനി പതിനാറ് പതിനഞ്ചോ എല്ലാത്തിനും പ്രമാണമുണ്ട്. അതൊക്കെ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ചാർജ് കൂടി വരും. ഇതൊക്കെ തീരുമാനിക്കുന്ന കാശാണ്, നിങ്ങളുടെ എത്ര കാശാണ്, നിങ്ങളുടെ ബഡ്ജറ്റ് എത്ര. ഇന്നിപ്പോ ഒരു ചെറിയ പ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 50 ലക്ഷമാണ് ബഡ്ജറ്റ്. 50 ലക്ഷമാണ് ഒരു ചെറിയ പ്രതിഷ്ഠയുടെ ഒക്കെ ബഡ്ജറ്റ്. 50 ലക്ഷം ഉണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യും, 1 കോടി ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യും. അതിൻ്റെ അകത്ത് സ്വർണം കൊണ്ടുള്ള ദക്ഷിണ വരെ വരും. ഇതിനൊക്കെ എന്തെങ്കിലും യാതൊരു തരത്തിലുള്ള അടിസ്ഥാനമില്ലാതെ ഓരോരോ ആൾക്കാർക്ക് ഓരോ സമയത്ത് അവരവർക്ക് തോന്നിയതുപോലെ എഴുതി വയ്ക്കുകയും ചെയ്യും. ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സമ്പ്രദായം എന്നുള്ളതല്ലാതെ ഇതിനകത്ത് യാതൊരു കഴമ്പുമുള്ള കാര്യമാണ്. പിന്നെ ഒരു തൊഴിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, കാരണം യാതൊരു തൊഴിലാണ് അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യക്ഷമായി മോഷ്ടിക്കാൻ പോകുന്നില്ല, തട്ടിക്കാൻ പോകുന്നില്ല. പിന്നെ ആൾക്കാരുടെ വിശ്വാസത്തെ അവർ വിശ്വസിക്കാൻ തയ്യാറാണ്, നമ്മൾ ചൂഷണം ചെയ്യാനും തയ്യാറാണ്, ഇത്രയേ ഉള്ളൂ. വിശ്വാസം അവർ വിശ്വസിക്കാൻ തയ്യാറാണ്, കാശ് മുടക്കാൻ തയ്യാറാണ്. എന്നാൽ പിന്നെ നമുക്ക് വരികിട്ടെന്ന് വിചാരിക്കുന്നു. ഇത് കവിഞ്ഞതിനകത്ത് യാതൊരു കാര്യമില്ല. താഴികെ കൊടത്തി കൊണ്ടു വയ്ക്കുന്നു, ഇനി വിഗ്രഹത്തിൻ്റെ അടിയിൽ കലശം വെച്ച് അതീ കൊണ്ടിടുന്നു, അല്ലെ ഇനി ധാന്യത്തെ വിഗ്രഹത്തെ കൊണ്ട് കിടത്തിയിട്ട് അവിടെ നിന്ന് എടുത്ത് കുളിപ്പിക്കുന്നു, വളർത്തിയിടുന്നു. ഇത് എന്ത് ചെയ്യുന്നതിനും ഇതിലൊക്കെ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. മനുഷ്യർ ഓരോരുത്തരും ഇങ്ങനെ ഈ കണ്ടു നിൽക്കുന്നവരെ അത്ഭുതപ്പെടുക, ഞങ്ങൾ എന്തൊക്കെയൊക്കെ ചെയ്യുന്നു എന്ന് ഇവരെ തോന്നിപ്പിക്കുക. അങ്ങനെ ചെയ്യുന്നതിനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിലും എന്തോ ശക്തി വരുമെന്ന് ആൾക്കാരെ ധരിപ്പിക്കുക. ഈ ആൾക്കാരെ ഇവർ ചെയ്യുമ്പോൾ ആൾക്കാർ ധരിക്കുന്നത് എന്താണ്? ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ, നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഇവർക്കറിയാം. അപ്പം ഈ വിശ്വാസം എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഉള്ളിലിരിക്കുന്ന ഒരു ഭ്രാന്ത് അതിനെ തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ ഞാനും പോയി തൊഴിൽ പിടിച്ചൊക്കെ വന്നിട്ടുണ്ട്, ബോധം ഉറയ്ക്കാത്ത ഒരു പ്രായത്തിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ തൊഴുത് പിടിച്ച് നിൽക്കും, അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന് തീ പിടിക്കും. അതാണ് അവർക്കാവശ്യം. വിശ്വാസത്തിന് തീ പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വെളിച്ചത്തിലാണ് ഇവരുടെ കൃഷിയെല്ലാം പിന്നെ അങ്ങോട്ട് നടക്കും. എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടും. അപ്പോൾ എന്നിട്ട് അവസാനം ഇവരെ ധരിക്കുന്ന എന്താണോ, എനിക്കൊരു പ്രത്യേക ശക്തിയുണ്ട്, ഇതൊക്കെ കാണിക്കാൻ, ഇത് സാധാരണക്കാരന് അറിയാൻ വയ്യാത്ത കാര്യമില്ല, ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ മുഴുവൻ. എന്നിട്ട് എനിക്കൊരു ശക്തിയുണ്ട്, ഞാൻ ആ വിഗ്രഹത്തിൽ അങ്ങോട്ട് വയ്ക്കുകയാണ്, പ്രാണപ്രതിഷ്ഠ. പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവസാനത്തെ ഒരു തട്ടിപ്പ് കൂടെ ഇവൻ നടത്തും. നടത്തുമ്പോഴത്തേക്ക് അവനിരിക്കുന്ന എന്തോ അതിലേക്ക് പോകുന്നു എന്നൊക്കെ ഉള്ള ഒരു ധാരണ, വിശ്വാസം ഇതൊക്കെ മനുഷ്യരിൽ ഉണ്ടാക്കിയെടുത്തിട്ടും പറയും, ഞാനാണ് ഇതിന്റെ അച്ഛൻ എന്നുകൂടെ പറയും അവസാനം, ഈ കല്ലിന്റെ അച്ഛൻ. വെറുതെ കല്ലെടുത്ത് വെച്ചിട്ട് അതിന്റെ അച്ഛൻ ഞാനാണെന്ന്. ഇതൊക്കെ എന്ത് ശുദ്ധമായ തട്ടിപ്പാണ് ഈ കാണിക്കുന്നത്. മനുഷ്യന് ബോധം ഉണ്ടാകുന്നില്ലെന്ന്, ഇത്രയൊക്കെ മനുഷ്യൻ പുരോഗമിച്ചിട്ടും മനുഷ്യന് എങ്ങനെ ഒരുത്തന്റെ പ്രാണൻ വേറെടുത്ത് പ്രതിഷ്ഠിക്കുന്നു, എന്നാൽ എന്റെ പ്രാണൻ ഇനി എടുക്കേ എന്ന് വിചാരങ്ങളും തരുമോ ഈ പറയുന്നവർ. അവസാനവൻ ഇതെല്ലാം വാരിക്കെട്ടി വണ്ടി കയറ്റി പോവുകയാണ് ചെയ്യുന്നത് അവന്റെ പ്രാണൻ രക്ഷിച്ചോണ്ട്. അല്ല, അവന്റെ പ്രാണനൊന്നും അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കില്ല. ഇവൻ അച്ഛനെന്ന് പറയുന്നത് എന്താണ്, എല്ലാ വർഷവും പിന്നെ ഇവനെ വിളിച്ചിട്ട് ദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനെന്ന് പറയുന്നത്. ഇപ്പം മോനവിടെ ഇരുത്തിയിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാ വർഷവും എന്നെ വിളിച്ചിട്ട് എല്ലാ വർഷവും ഇവന് കാശ് കൊടുക്കണം. അതുകൊണ്ട് പറയും ഇതെൻ്റെ ഞാനാണ് ഇതിൻ്റെ അച്ഛൻ, എല്ലാ കാര്യങ്ങളും ഇനി ഞാൻ തീരുമാനിക്കും. ഇത് കൂടുതൽ മനുഷ്യനെ പറ്റിക്കാൻ വേറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? യാതൊരു കാര്യമില്ല. പക്ഷെ മനുഷ്യൻ ഈ ഭാഗ്യക്കുറി അടിക്കും പോലെ ചിലപ്പോൾ അടിക്കും, അടിക്കാതെ ഇരിക്കും. അടിച്ചില്ലെങ്കിൽ അവനൊരു പരാതിയില്ല, കാരണം എൻ്റെ കാശിൻ്റെ പോയത്, അടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ നഷ്ടമൊന്നുണ്ട്, അടിച്ച എൻ്റെ ഭാഗ്യം. ഇതുപോലെയാണിത്, ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നെന്നിരിക്കും. നടന്നാൽ എല്ലാം ഈ കാട്ടിക്കൂട്ടിയവൻ്റെ കഴിവുകൊണ്ടാണെന്ന് പറയും. നടന്നില്ലെങ്കിൽ പരാതിയൊന്നുമില്ല. മനുഷ്യനങ്ങനെയാണ്. പിന്നെ ഇതാണ് മനുഷ്യൻ്റെ വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറയുമ്പം വേറെ ഗതി ഇടപെടാൻ പറ്റില്ല. വിശ്വസിക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വിശ്വാസം എന്ന് പറയുന്നത് അവൻ്റെ അവകാശമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് കാശുണ്ടാക്കി, ആ കാശ് എങ്ങനെ ചെലവഴിക്കണമെന്നുള്ളത് ഞാനാ തീരുമാനിക്കുന്നു. അതേ, ഞാനത് എനിക്കിഷ്ടമുള്ള രീതിയിൽ ചിലവാക്കും. കാരണം കാശുണ്ടാക്കി ഞാനാണ്. അപ്പോൾ അവൻ ചിലവാക്കുന്നു. അപ്പൊ ഇത് ഇതൊക്കെ കാണിക്കുന്നവൻ ഇതിൽ നിന്ന് കുറച്ച് കാശും കിട്ടുന്നു. അതീ കഴിഞ്ഞതിനകത്തൊന്നും ഒന്നുമില്ല. മനുഷ്യന്റെ വിശ്വാസം ഇതെല്ലാം മനുഷ്യന്റെ മസ്തിഷ്കം, അവൻ്റെ ബ്രെയിൻ, അതിൻ്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് മനുഷ്യർ ഓരോരോ തരത്തിലായിരിക്കുന്നു. ചിലർ ഇങ്ങനെയുള്ള വിശ്വാസമുള്ളവരായിരിക്കുന്നു, ചിലർ അങ്ങനെ അല്ലാതിരിക്കുന്നു. എല്ലാവർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതല്ലാതെ ഇതിനകത്തൊന്നും വേറെ കാര്യങ്ങളൊന്നുമില്ല. മനുഷ്യന് ഇങ്ങനെയാണ്. പലപ്പോഴും പല മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു വിശ്വാസം വേണം. അപ്പൊ വിശ്വാസത്തിന് വേണ്ടി മനുഷ്യന് അങ്ങനെ നിലനിൽക്കുന്നെങ്കിൽ അവർക്ക് അതേ പറ്റുമെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കവരെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു വിശ്വാസത്തെ ആശ്രയിച്ചു തീയട്ടെ. അതിന് പകരം നമ്മളതിൽ കൊടുക്കാനൊന്നുമില്ല. അവൻ കണ്ടെത്തിയതാണ് എന്താ വിശ്വാസം എന്ന് പറയുന്ന ഒരു ഊന്നുവടി മനുഷ്യൻ കണ്ടെത്തിയിരിക്കുകയാണ്. അതിൽ അവൻ ഇടിച്ചാണ് അവൻ നടക്കുന്നത്. അതിന് പകരം നമുക്കെന്താ കൊടുക്കാനുള്ള ഒന്നുമില്ല. അപ്പോൾ അവൻ വിശ്വാസത്തിൽ മുമ്പോട്ട് പോകട്ടെ. പിന്നെ നമുക്ക് ചെയ്യാമെന്നുള്ള എന്താണ്? അവന് വലുതായിട്ട് ചൂഷണം ചെയ്യരുത്. അല്പസ്വല്പമൊക്കെ നമുക്ക് അവൻ്റെ ഇന്ന് അടിച്ചു മാറ്റാം. വലിയ ചൂഷണം ചെയ്തോളെ. എങ്ങനെ എങ്ങനെ? അതെ, അവര് ചെയ്യുന്നതിന് കുഴപ്പമില്ല. കുറച്ചൊക്കെ അവരിന്ന് വാങ്ങിക്കുക. എന്തായാലും അവർ ഈ ഊന്നുവടിയും കൊണ്ടാണല്ലോ നടക്കുന്നത്. അവർക്ക് വേറെ ഒന്നും ഇല്ല. അപ്പൊ പിന്നെ അവരെ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും. പക്ഷെ നമുക്ക് ബോധം വേണം ഇതൊക്കെ തട്ടിപ്പാണ്. പിന്നെ യുവന്മാർക്ക് ഇതിൽ നിന്ന് മോചനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഒരാളങ്ങനെ ഒരു വിശ്വാസത്തിൽ വരുന്നു, അവന് വേണ്ടി ഒരു പൂജ ചെയ്തു കൊടുക്കുന്നു. ദോഷമൊന്നുമില്ല. കാരണം അവൻ ആ വിശ്വാസമില്ല, അവന് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അതവന് വേറെന്താ ചെയ്യുന്നത്? ഇപ്പൊ ഒരു ഡോക്ടറെ അടുത്ത് ഒരു രോഗിയെന്ന് ഡോക്ടർ കൃത്യമായി പരിശോധിച്ചു, അയാൾക്കൊരു രോഗമില്ല. പക്ഷെ പഴയ കാലത്ത് എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ നാട്ടുമ്പുറത്ത് ഗവൺമെന്റ് ആശുപത്രിയേ ഉള്ളൂ. വേറെ പ്രൈവറ്റ് ആശുപത്രിയൊന്നും വന്നില്ല. ഞങ്ങളുടെ നാട്ടിലില്ല, ആകെ ഒരു ഗവൺമെന്റ് ആശുപത്രിയേ ഉള്ളൂ. അവിടെ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറുടെ അടുത്ത് രോഗികൾ ചെന്നു കഴിഞ്ഞാൽ ആര് ഏത് രോഗി എന്നാലും ശരി ഡോക്ടർ കുഴൽ വെച്ച് നോക്കണം. അതവർക്ക് നിർബന്ധമാണ്. ഗ്രാമീണരുടെ ഒരു സ്വഭാവമാണ്. കുഴൽ വെച്ച് നോക്കിയില്ലെങ്കിൽ അവന്റെ അസുഖം മാറത്തില്ല. കുഴൽ വെച്ച് നോക്കിയ ഇവന്റെ വിശ്വാസം എന്താണ്? ഇവന്റെ അസുഖം കണ്ടുപിടിച്ചെന്നാണ്. മിക്കവാറും പേർക്ക് ചികിത്സിക്കാനുള്ള ഒരു അസുഖം കാണത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യണം? കുറച്ച് അന്നുള്ള ആകെ ഒരു മരുന്ന് പറയുന്ന കാർബണേറ്റീവ് മിക്സർ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് കലക്കി വെച്ചിരിക്കും. വലിയ ഈ ചെല്ലുന്ന എല്ലാവർക്കും കൊടുക്കണം. അതിന് വലിയ അണ്ടാവില്ല. അത് കലക്കി വെക്കുന്നു. ഒരു വലിയ ഒരു ചുവന്ന ഒരു വലിയ സ്ഫടികത്തിന്റെ പാത്രത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ കലക്കി വെച്ചേക്കും. ഇതിൽ നിന്ന് കുറച്ച് ഒരു കുപ്പി ഇത് കൊടുക്കും. സന്തോഷമായി. പിന്നെ ഡോക്ടർ ഒരു സൂചിയുടെ എടുത്തു കഴിഞ്ഞാൽ ഭാഗ്യ സന്തോഷം. അവന്റെ അസുഖം എല്ലാം മാറും. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ അവന്റെ അസുഖം മാറും. കാരണം മാറാൻ അസുഖമൊന്നുമില്ല. അവിടെ പിന്നെ ചികിത്സിക്കുന്ന എന്തിനാണ്? അവന്റെ വിശ്വാസത്തിനാണ് ചികിത്സിക്കുന്നത്. എന്തൊക്കെ ഉണ്ടെന്ന് അവനൊരു തോന്നല്. ഡോക്ടർക്ക് നോക്കിയപ്പോൾ മനസ്സിലായി ഒന്നുമില്ല എന്ന്. പക്ഷെ മരുന്ന് കൊടുക്കാൻ വിടാൻ പറ്റില്ല. അതുപോലെയാണ് വിശ്വാസിക്ക് നമ്മൾ ചികിത്സിക്കുന്നതാണ്. വിശ്വാസിയുടെ ഒരു ചികിത്സയാണ് ഈ പൂജയും കാര്യങ്ങളും മറ്റുമൊക്കെ. അത് വലിയ ചൂഷണമില്ലാതെ നമ്മൾ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. എന്നാ അവനവന്റെ വിശ്വാസത്തിൽ നിന്ന് മാറ്റുക എന്ന് പറയുന്ന അവന്റെ ബ്രെയിനിനെ തന്നെ മാറ്റേണ്ടി വരും. ഇവന്റെ വിശ്വാസം ഇരിക്കുന്ന ഈ ബ്രെയിനിലാണ്. അപ്പോ ആൾക്കാർ ദൈവം വേണ്ട, അമ്പലം വേണ്ട, പള്ളി വേണ്ട എന്നൊക്കെ പറയുമെങ്കിലും ഇന്നത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ അതിന് പകരം കൊടുക്കാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ല. അതാ പ്രശ്നം. അതിന് പകരം നിങ്ങൾ എന്ത് കൊടുക്കും? ഇല്ല. ആൾക്കാർ പറയും ഇപ്പൊ ആൾ ദൈവങ്ങളുടെ അടുത്ത് ആൾക്കാർ കൂടുന്നു എന്ന് പറയും. ഈ ആൾ ദൈവങ്ങൾക്ക് പകരം നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ഈ കൂടുന്ന ആൾക്കാർക്ക് ആൾ ദൈവമല്ല വേറെ ഒരു ആശ്രയവുമില്ല. അവിടെയാണ് പ്രശ്നം. അപ്പൊ ആൾ ദൈവങ്ങൾ അല്ലാതെ ഇവർക്ക് വേറെ ആശ്രയിക്കാവുന്നില്ല, ഉണ്ടെങ്കിൽ പിന്നെ അവരങ്ങോട്ട് പോകത്തില്ലേ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? ആൾ ദൈവങ്ങളുടെ അടുത്ത് പോകുന്നു, വേറെ വഴിയൊന്നുമില്ല. അപ്പോ അത് ശരിക്ക് ബോധമുള്ളവന് അവന്റെ ആവശ്യമുണ്ട്, അവൻ പോകേണ്ട കാര്യമുണ്ട്. അവനവന്റെ തന്നെ പ്രശ്നങ്ങൾ അവനവന് പരിഹരിക്കാൻ എന്താണ് നല്ല തെളിച്ചമുള്ള വഴികളുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഒട്ടും മുക്കാൽ പേരുടെയും ബ്രെയിൻ എന്ന് പറയുന്നത് അതിന് പറ്റിയ ബ്രെയിനല്ല. അതിലവർക്കൊന്നും സ്വാതന്ത്ര്യമില്ല. അതിൽ അത് അവൻ ജനിച്ചപ്പോഴേ അങ്ങനെയാണ്, അവൻ്റെ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്നിടത്ത് അവന് ആ ദൈവത്തിൻ്റെ അടുത്ത് പോയാൽ ഒരു സമാധാനം ഉണ്ടെങ്കിൽ അതെല്ലാം വേറെ വഴിയില്ല. അവനവിടെ ചൂഷണം ചെയ്യാതിരുന്നാൽ മാത്രം മതി, നരബലി ചെയ്യാതിരുന്നാൽ മതി, അവനെ മുറിച്ച് കഷണമാക്കി ബലി ചെയ്യാതിരുന്നാൽ മതി. അതാണ് അപകടം. അമ്പലത്തിൽ പോയാലും അങ്ങനെ തന്നെ, അവൻ്റെ കാശ് മുഴുവൻ അടിച്ചെടുക്കാതിരുന്നാൽ മതി. നമ്മുടെ ചെലവിനുള്ള മാത്രം വാങ്ങിക്കാം. കൂടുതലൊന്നും ചില ഞങ്ങളുടെ നാട്ടിലൊരു റേഷൻ കടക്കാരുണ്ടായിരുന്നു. അയാൾ പറയും, ഞാൻ അരിയൊന്നും മറിച്ച് വിറ്റ്, ഗോതമ്പ് മറിച്ച് വിറ്റ്, മണ്ണെണ്ണ കരിഞ്ചന്റെ വിറ്റ് ഞാൻ കാശുണ്ടാക്കും, എനിക്ക് എൻ്റെ ചെലവിനുള്ള കാശ് കിട്ടിയാൽ മതി. സർക്കാർ തരുന്ന സാധനം സർക്കാർ പറയുന്ന വിലയ്ക്ക് കൊടുത്ത് അയാൾ അങ്ങനെയാ ചെയ്തത്. അപ്പോൾ അയാൾ മറിച്ച് വിപ്പ് കരിഞ്ചന്ത അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഈ പൂജാരിമാരും അങ്ങനെ ചെയ്താൽ മതി. എന്തായാലും ഇവൻ വിശ്വാസത്തിൽ വരുന്നു, ഇവൻ്റെ മുഴുവൻ അടിച്ചു മാറ്റാതെ അവൻ്റെ ഇന്ന് എന്താണ് നമ്മുടെ ചെലവിനുള്ള വാങ്ങുക, എന്നിട്ട് സുഖമായിട്ട് ജീവിക്കുക, അവന് സമാധാനമായി. പരസ്പരം ഭാവം എന്താന്ന് പറയുന്ന ഇതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക, അവനും ഒരു സഹായമായി, നമുക്കും ഒരു സഹായമായി. അതുകൊണ്ട് പൂജ ചെയ്യുന്ന മോശമൊന്നും ഞാൻ പറയത്തില്ല, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അത് ദോഷമൊന്നും ഉണ്ടാവില്ല. അവൻ ചൂഷണം ചെയ്യാതിരുന്നാൽ മതി, അവനെ നരബലി കൊണ്ടെത്തിക്കരുത്. അവിടെയാണ് തകരാറ്. അപ്പൊ അത് അന്ധവിശ്വാസമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വിശ്വാസമായാലും അതിന് പകരം വയ്ക്കാൻ നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല, ആരുടെ കയ്യിലും ഇല്ല. വിശ്വാസിയാണോ അവന്റെ ബ്രെയിൻ അവനെ വിശ്വാസിയാക്കിയിരിക്കാൻ, അവന് വിശ്വസിച്ചേ പറ്റൂ. എന്നാലേ അവന് ആശ്വാസം ഉണ്ടാവും. പിന്നെ അവൻ ആ വഴിക്ക് പോട്ടെ, പകരം എന്തെങ്കിലും ഉണ്ടാവുന്ന കാലത്ത് നോക്കാം. അപ്പൊ തൽക്കാലം ഇതിങ്ങനെ പോട്ടെ, നമ്മൾ അവരെ തിരുവുകയും ചെയ്യാതിരുന്നതാണ്. അങ്ങനെ ഒരു നിലപാടെ സ്വീകരിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസമായിട്ട് ജീവിക്കുന്നു, അവന് ജോലി ചെയ്യുന്നു, അവൻ കാശുണ്ടാക്കുന്നു, അവൻ പലതിനും ചിലവാക്കുന്നു, കുറച്ച് പൈസ അവൻ്റെ വിശ്വാസത്തിനും ചിലവാക്കുന്നു. അതുകൊണ്ട് സമൂഹത്തിന് ദോഷമൊന്നും ഉണ്ടല്ലോ. പിന്നെ അവൻ്റെ വിശ്വാസത്തെ ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. സമൂഹത്തിനെന്താ ദോഷം? സമൂഹത്തിന് ദോഷമില്ലാത്തടത്തോളം കാലം വിശ്വാസം ഒരാൾക്ക് സമാധാനം കൊടുക്കുന്നിടത്തോളം കാലം വിശ്വാസത്തിൻ്റെ വഴിക്ക് പോട്ടെ. ഗുരുവിൻ്റെ പ്രവർത്തനം മൊത്തത്തിൽ നോക്കുമ്പോൾ അതാ കാണുന്നു. വിശ്വാസം വേണ്ടാന്ന് പറഞ്ഞില്ല, എന്നാൽ അതിനെ ചൂഷണം ചെയ്യുന്ന പരിപാടികളെല്ലാം ഒഴിവാക്കുകയും ചെയ്യും. അപ്പൊ അതാണ് നല്ല കാര്യം. അങ്ങനെ ഒരു നിലപാട് നല്ലതാണ്. അതുകൊണ്ടാണ് ഒരുപാട് ചൂഷണങ്ങൾ ഒക്കെ ഒഴിവാക്കിയിട്ട് ശാരദാ പ്രതിഷ്ഠ നടത്തിയതാണ് അവിടെ. അതെ, അവിടെ വന്ന് ജനങ്ങൾ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രാർത്ഥിക്കട്ടെ. അവർക്ക് അത് എന്റെ മെയിൻ്റനൻസ് കിടക്കണ്ടേ? അവിടെ നിന്ന് പൂജ ചെയ്യുന്നവന് ജീവിക്കണ്ടേ? അതിനുള്ള കാശ് അവർ കൊടുക്കട്ടെ. ജനങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ തിരിച്ച് അതൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നവർക്കും ഗുണം വേണം. അത്രത്തോളം ഇതിന് ദോഷമൊന്നുമില്ല. ഒരുത്തന്റെ വിശ്വാസ സമൂഹത്തിന് ദോഷം ഇല്ലാത്തടത്തോളം കാലം അതിന് ഒരു ഇതുമില്ല. അവൻ നമ്മൾ ചൂഷണം ചെയ്യാതിരുന്നു, അല്ലെങ്കിൽ അവന്റെ വിശ്വാസത്തിന് പകരം വയ്ക്കാൻ നമ്മുടെ എന്തെങ്കിലും വേണം, അതൊന്നില്ല. മനുഷ്യന്റെ ഇല്ല. വിശ്വാസികൾക്ക് അത് വിശ്വാസം മാത്രമേ ഉള്ളൂ ആശ്രയമായിട്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടായാൽ മതി. നമ്മളാരും ചൂഷണം ചെയ്യുന്നില്ല എന്നുള്ള ഇത്. വിശ്വാസത്തിലേക്ക് എങ്ങനെ പോയത്? അങ്ങനെ ആ പാഴി കുളത്തിന്റെ അകത്ത് വിത്ത്. മൃതദേഹ വീട്ടിൽ പത്തായം ഉണ്ടല്ലോ, എന്തിനോ താഴെ കൊടുത്തു അതിന്റെ മേളിൽ എത്ര വിത്ത് സൂക്ഷിക്കാൻ പറ്റും? അത് കുറച്ചു ദിവസം അവിടെ ഇരുന്ന ഉണങ്ങി അത് കരിഞ്ഞു. കാരണം അതൊരു മെറ്റലാണ്, അതിന്റെ അകത്ത് വിത്തിരുന്ന ചൂടടിച്ചിട്ട് അത് പൊരിഞ്ഞു പോകും, പിന്നെ കളിക്കത്തില്ല. ഇല്ല, അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ എനിക്കറിയാമെന്ന് നിങ്ങളെ ധരിപ്പിച്ചിട്ട് ആൾക്കാരുടെ അത്ഭുതവും അമ്പരപ്പും ഉണ്ടാക്കിയിട്ട് അവരിന്ന് കാശ് വാങ്ങിക്കുക. അതി കഴിഞ്ഞതിനകത്തൊന്നും യാതൊരു കാര്യമില്ല. അതല്ലേ ഗുരു എന്താ ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഗുരു വളരെ ലളിതമായിട്ട് അല്ലേ അരൂപ്രം പ്രതിഷ്ഠ തന്നെ എന്താ ചെയ്തത്? ആറ്റിൽ നിന്നൊരു കല്ലെടുത്ത് ഒരു കല്ലിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചിട്ട് വെച്ച് ഇത്രയേ ഉള്ളൂ. വേറെ പൂജയില്ല, ഇടപാടുകളൊന്നും ഒന്നുമില്ല. അതിൽ ആരും ചൂഷണം ചെയ്യുന്നതല്ല, പക്ഷെ അതൊരു വലിയ പരിവർത്തനത്തിന്റെ തുടക്കമായിരുന്നു. അന്നത്തെ സമൂഹത്തിൽ ചെയ്യാന്നുള്ളതിന്റെ ഏറ്റവും വലിയ പരിവർത്തനമാണ് ഗുരു ചെയ്തത്. അവിടെ ഒന്നും പോട്ട് പോവുക, പ്രതിഷ്ഠ പോലും വേണ്ടെന്ന് പറഞ്ഞു. എന്നാ ഗുരു തന്നെ വൈദിക മഠം സ്ഥാപിച്ചു, അവിടെ പൂജാവിധികളൊക്കെ പഠിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. അതൊക്കെ അന്നത്തെ ചുറ്റുപാടിനനുസരിച്ച് ഏറ്റവും മിതമായ രീതിയിൽ, അധികം ചൂഷണമൊന്നുമില്ലാതെ മിതമായ രീതിയിൽ. അതൊക്കെ നമ്മുടെ ചുറ്റുപാടുകളെ അംഗീകരിച്ച് ഒരാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരാളിന് അയാളുടെ വിശ്വാസവും എന്തൊക്കെയാണെങ്കിലും അയാളുടെ കുടുംബത്തെ പരിഗണിക്കാൻ മുമ്പോട്ട് പോയാൽ കുടുംബം കലക്കും. അതിൽ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളിന് അയാളുടെ കാഴ്ചപ്പാടുകളൊക്കെ എന്തൊക്കെയായാലും ശരി, ആ സമൂഹത്തിന് കുറെ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. ഗുരു അതിനെ പറയുന്ന നയമെന്നാണ്. ഒരു നയമനുസരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗുരു ആ നയമനുസരിച്ചാണ് പോയത്. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടായി, ഇതൊക്കെ ഇന്നും നിലനിന്ന് പോകുന്നു. അല്ല, ബാക്കി കാണിക്കുന്നതൊക്കെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു, കാണിക്കുന്നതൊക്കെ ഒരർത്ഥമില്ലാത്ത കാര്യങ്ങൾ. ഒന്നും ഈ ചെയ്യുന്നവർക്ക് ചെയ്യുന്നവരെ കുറിച്ച് എന്താണ്? അധികം ഒരു 200 വർഷത്തെ പഴക്കം ഇത്രയേ ഉള്ളൂ. അത്രയൊക്കെ വരും. അതൊക്കെ എഴുതി വെച്ചത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി എഴുതി വെച്ച അന്ന്. ഇവരിങ്ങനെ ഇതൊക്കെ കാണിക്കുമ്പോൾ ചുറ്റുപാടും കൂടി ഇരിക്കുന്ന ആൾക്കാർ അമ്പരം നീക്കും. കാരണം ഇവന്റെ കൈക്കറികൾ തന്നെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നേ. ഇത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു പിടിയും കിട്ടത്തില്ല. ഇതിങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ഇതെന്താണ്, ഇവർക്ക് പിടി കിട്ടുന്നത്? വേഗത്തിലല്ലേ കാണിക്കുന്നു, ഇതിൽ കൂടെ എന്തോ ഭയങ്കരമായി സംഭവിക്കുന്നു എന്നാണ് കാണുമ്പോൾ തരിക. ഒന്നും സംഭവിക്കുന്നില്ല, അതിനൊന്നും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. മുദ്രകൾ അത് ഇത് എല്ലാം തട്ടിപ്പാണ്. അവര് പറഞ്ഞാൽ നമ്മളെ വളഞ്ഞിട്ടടിക്കും. അവര് കേട്ട് കഴിഞ്ഞു പിന്നെ ഒരിക്കൽ നമ്മുടെ ഇവിടുത്തെ തന്ത്രിയെ ഞാൻ വിളിച്ചോണ്ട് പോയി അങ്ങ് വരിപ്പോട്ടെ. ഞാൻ പോയില്ല, അവർ പറഞ്ഞു അവിടെ ഒരു വലിയ ആത്മാവിനെ ആവാഹിക്കാൻ വേണ്ടിട്ട് ഞാൻ തന്നെ ഏർപ്പെടുത്തി. ആൾക്കാർക്ക് അങ്ങനെയൊക്കെ വിശ്വാസം ഇരിക്കുമ്പോഴത്തേക്ക് എന്നെ ആവാഹിക്കാതെ എന്ത് ചെയ്യും? അതൊക്കെ അസംബന്ധമാണെന്ന് നമുക്കറിയാം. പക്ഷെ ജനങ്ങൾക്ക് ആവാഹിച്ച് അവന് സമാധാനമുള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് അങ്ങനെ ഒരു വിശ്വാസം വന്ന് നമ്മളെന്ത് ചെയ്യാൻ? അതങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അവരംഗീകരിക്കില്ല. അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ള വില കൂടെ പോവും, നമ്മുടെ കഞ്ഞുകൂടി മുട്ടി പോവും. അതുകൊണ്ട് അതൊന്നും പറയാനും പറ്റില്ല. പറയും ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, നിരീശ്വരവാദിയാണെന്നൊക്കെ പറയും. പിന്നെ നമ്മൾക്ക് ബുദ്ധിമുട്ടാവും, ജീവിതം ബുദ്ധിമുട്ടായി തീരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇവരുടെ അന്ധവിശ്വാസത്തിന്റെ ഞാൻ ഗുരുദേവൻ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞിട്ട് ആരും കേട്ടില്ല, പിന്നെ അവർ പറഞ്ഞിടത്തൂടെ ഞാനും സഞ്ചരിച്ചു. അതായത് മഷിനോട്ടത്തെ കുറിച്ച് ഗുരു പറയുന്നുണ്ട്. ആരോ ഗുരുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വിദേശത്ത് നിന്നൊരു മഷി വരുത്തി ഇപ്പൊ പലരും നോക്കുന്നുണ്ട്, പലതും കാണുന്നുണ്ട്. അപ്പോ പറയുന്ന അത് ശരിയാണ്, ഡോക്ടർ പ്രഭുവിന്റെ സഹോദരി അവിടെ ഈ മഷി കൊണ്ടുവന്നിട്ട് അവരുടെ സഹോദരനെ മറ്റോ കണ്ട് അവരിന്ന് കരഞ്ഞ് ഞാനതിന് സാക്ഷിയാണെന്ന് ഗുരു പറയുന്നു. അച്ഛനെ ആരോ കണ്ടിട്ട് അവർ കരഞ്ഞ, പിന്നെ വേറെ ആള് പറയുമ്പോൾ ഗുരുവും പറയും ഞാനും കണ്ടിട്ടുണ്ട് ഇങ്ങനെ പലരും. ഒരു പയ്യൻ കണ്ട്, പയ്യൻ നോക്കിയിട്ട് പറഞ്ഞപ്പോ എല്ലാം അവർ അതുപോലെ ഒത്തിരുന്നെല്ലാം പറഞ്ഞു. ഗുരു അതിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നത് മഷിനോട്ടം. മഷിനോട്ടത്തെ പൂർണ്ണമായും ഈ പറഞ്ഞ ആളിനോട് ചേർന്ന് എന്നെ പറഞ്ഞിട്ട് അവസാനം പറയണം, ഇതൊക്കെ ആൾക്കാരുടെ മാനസിക വിഭ്രാന്തി അല്ലേ എന്നെനിക്കൊരു സംശയം ഇല്ലാതില്ല. എന്റെ അവസാനം പറഞ്ഞു തീർത്തുള്ള ഇതാണ്. ആദ്യം ഈ പറഞ്ഞവരടുത്തൊക്കെ ചേർന്ന് നിന്നിട്ട് അത് ഉള്ളതാണെന്ന് നമുക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നു, പണ്ട് വായിച്ചപ്പോഴേ ഗുരു ഇതിലൊക്കെ മഷിനോട്ടത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്ന് ഞാനും സംശയിച്ചു. പക്ഷെ അവസാനം ഒറ്റ സെന്റൻസ് ഇവരോട് പറയുന്നു, ഇതൊക്കെ മനുഷ്യന്റെ മാനസികമായ വിഭ്രാന്തിയാണോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. ഇതിനാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. മറ്റുള്ളവർ പറയുന്നതിനെ അവരത്രയും വിശ്വാസത്തിലാണ് പറയുന്നത്, അവർ ശരിയാണ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ തന്റെ അഭിപ്രായം പറഞ്ഞപ്പോ എന്ന് പറഞ്ഞു, ഇതൊക്കെ മാനസികമായ വിഭ്രാന്തിയാണ് വ്യക്തമായും പറഞ്ഞു. അപ്പൊ ഇതെല്ലാം മാനസിക, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം പറഞ്ഞല്ല, ആദ്യം പറഞ്ഞ എന്തിന്? ഇത്രയും വിശ്വാസത്തിൽ ഗുരുവിന്റെ അടുത്ത് വന്ന് പറയുന്നവരോട്, പ്രത്യേകിച്ചും ഡോക്ടർ പൽപുവിന്റെ സഹോദരി എന്നൊക്കെ പറയുന്ന അന്ന് ആരാ, അവരൊക്കെ ആരാണ്? അപ്പൊ അവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗുരുവിന് അത് തെറ്റെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ അവസാനം എന്റെ അഭിപ്രായം പറഞ്ഞു, എന്താണ്? ഇതൊക്കെ മാനസിക വിഭ്രാന്തിയാണ്. അവിടെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഉരുകിയ ആര് പറഞ്ഞു? ഉരുകിയെന്ന് ഉരുകിയ എങ്ങനെ? ആ അതിന് ഉറപ്പിച്ചുകൂടി? ആരെങ്കിലും വിചാരിച്ച ഉറപ്പിക്കാനോ പാട്? എത്ര കൊല്ലമായി അത് ചെയ്തിട്ട്? അത് തന്നെ, എത്ര കൊല്ലമായെന്നാ അത് ചെയ്തിട്ട്? അപ്പൊ ആരെങ്കിലും വിചാരിച്ച ഉറപ്പിച്ചുകൂടി? അങ്ങനെ ഉറച്ചിട്ടുണ്ടെങ്കിൽ, അത് ഉറക്കാതെയാണ് ഇരിക്കുകയാണെങ്കിൽ ആരെങ്കിലും വിചാരിച്ച ഉറപ്പിക്കാമല്ലോ. ഉറപ്പിക്കുന്നതിനെന്താ കുഴപ്പം? അവിടെ ശരിക്ക് പോയിട്ട് അതിന്റെ അകത്ത് കയറി ഒന്ന് പരിശോധിച്ച് നോക്കണം. അപ്പൊ അറിയാം ഉറപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. ഇല്ലെങ്കിൽ അത് ആടുകയായിരിക്കും. എന്തായാലും അവിടെ പോയാൽ നിങ്ങൾക്ക് നോക്കാമല്ലോ. അപ്പൊ അതൊക്കെ അതിനകത്ത് കയറി നോക്ക്, ഉറപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ. നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? ഒരു കല്ലിന്റെ അടുത്ത് വേറൊരു പുറത്തൊരു കല്ലെടുത്ത് വെച്ചാൽ അത് ഉരുകി പിടിക്കത്തൊന്നുമില്ല. കല്ലങ്ങനെ ഉരിപ്പകത്തൊന്നുമില്ല. ഉറച്ചിരിക്കുകയാണെങ്കിൽ ആരോ ഉറപ്പിച്ച്, ഉറച്ചിട്ടില്ലെങ്കിൽ പണ്ട് ഗുരു വച്ചതുപോലെ ഇരിക്കുകയാണ്, ഇത്രയേ ഉള്ളൂ. അങ്ങനെ പറയുന്നത് ആണല്ലോ നമ്മുടെ തട്ടിപ്പെന്ന് പറയുന്നത്. കല്ലങ്ങനെ ഉരിയെന്ന് ഒന്നാവത്തില്ല. കല്ലെന്ന് പറയുന്നത് ഭൗതികമായ വസ്തുവാണ്, അവിടെ ഭൗതികമായ നിയമങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇനി കല്ലിനെ ഉരുക്കാനുള്ള എന്തെങ്കിലും രാസവസ്തുക്കൾ ഉപയോഗിച്ച് അത് പൊടിഞ്ഞു പോകും. അല്ലാ, കല്ല് ഉരുകുന്ന സാധനമാണ്. ഇരുമ്പാണെങ്കിൽ വിളക്കി ചേർക്കാം, കല്ലാണെങ്കിൽ അത് നടക്കത്തില്ല. പിന്നെ അഷ്ടബന്ധം എന്ന് പറയുന്നത് പിടിച്ച് ഉറപ്പിച്ച എന്റെ ചുവട്ടിലിട്ട് അത് ഉറച്ചിരിക്കും, അത് പറ്റും. എന്നെങ്കിൽ ഉറയ്ക്കാനുള്ള പരിപാടി എന്തെങ്കിലും ചെയ്യണം, എന്നാലേ ഉറയ്ക്കും. അത് ഇവിടെ വരുന്ന എത്ര പേരെടുത്ത് പറയുന്നുണ്ട് സമാധി ഇരിക്കുന്ന ദീപം ഇതുവരെ അണഞ്ഞിട്ടില്ലെന്ന്. ഒരു സമാധിയായിട്ട് ഇതുവരെ ഇത് അണഞ്ഞിട്ടില്ലെന്ന് എത്ര പേരെടുത്ത് പറയുന്നു. എനിക്കറിയാമല്ലോ അത് അണഞ്ഞത്, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അണഞ്ഞിരിക്കുന്നു. ഇതൊക്കെ പറയുന്നതിനാണോ വലിയ പാട്? അത് പറയാൻ നമ്മൾ മിടുക്കന്മാരല്ലേ. രാവിലെ എത്രയോ ദിവസം ഞാൻ സമാധി തുറന്നിട്ടുണ്ട്, അണഞ്ഞിരിക്കുന്നതും കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെ അണഞ്ഞു പോകും, അതൊക്കെ അണഞ്ഞു പോകും. ഇതെന്താ രണ്ട് ചെറിയ തിരിയിട്ട് കൊളുത്തുന്നില്ലേ, അതൊക്കെ അണഞ്ഞു പോകും. ജനറേറ്റർ വെച്ചാൽ ജനറേറ്റർ കേടായ എന്ത് ചെയ്യും? കേടാവാത്ത ജനറേറ്റർ ഉണ്ട്. എന്ത് വെച്ചാലും രണ്ടും കേടായ എന്ത് ചെയ്യും? അതിനൊന്നും ഗ്യാരണ്ടിയുള്ള സാധനങ്ങളല്ല. മനുഷ്യ ഉണ്ടാക്കുന്ന എല്ലാത്തിനും അങ്ങനെ ഇരിക്കത്തൊന്നുമില്ല. പിന്നെ അത് ചിലപ്പോൾ നടക്കുമായിരിക്കും. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരുമായിരിക്കും. വളരെ ഇനിയൊക്കെ വിചാരിച്ച് ചിലപ്പം നടന്നിരിക്കും. വെറുതെ അബദ്ധങ്ങൾ പറയുന്നു എന്ന് വിചാരിച്ച് കാര്യമൊന്നുമില്ല.